الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه ومن رأى سهودرين عليه السلام عليكم ورحمة الله. قال الإمام أبو زكريا يحيى بن شرف النووي رحمة الله عليه الخلق الحسن سل سباهم أننا أدهم إذن بنا هدكي ورجل لذ قال أن أبي ذر جندب بن جنادة وأبي عبد الرحمن معاذ بن جبل رضي الله عنهما عن رسول الله صلى الله عليه وسلم قال اتق الله حيثما كنت وأتبع السيئة الحسنة اتق الله حيثما كنت وأتبع السيئة الحسنة تمحها وخالق الناس بخلق حسن رواه الترمذي وقال حديث حسن وفي بعض النسخ حسن صحيح سأل سباوة سمدجان إذا لله مكة حديث لهم പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇമാം നവവിയുടെ ഒരു പ്രത്യേകത നമ്മൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് മുഖവുരയിൽ പറഞ്ഞിരുന്നു. വലിയ സാഹിദായിരുന്നു അദ്ദേഹം. മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിലും തസ്കിയത്ത് നടത്തുന്നതിലും ഏറെ പരിശ്രമിക്കുകയും അതിന് വിജയിക്കുകയും ചെയ്ത മഹാനായിരുന്നു. 45 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. അതിനിടയിൽ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതി. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അർബഈ നവവിയ എന്ന് പറയുന്ന കൊച്ചു പുസ്തകം. അത് 40-42 ഹദീസുകൾ ഏതിലുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അല്ലദ്ക്കാർ എന്ന് പറയുന്ന ദിക്രികൾ ക്രോഡീകരിച്ച കൃതിയുണ്ട്, ലോകപ്രസിദ്ധമാണ്. അതിലേറെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് റിയാദു സാലിഹീൻ. വിജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിം വീട്ടിൽ ആ ഗ്രന്ഥം ഇല്ലാതിരിക്കില്ല. അതിനുമാത്രം പ്രസിദ്ധമാണ്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ലോക മുസ്ലിങ്ങൾക്കിടയിൽ പ്രിന്റ് ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം, ഒന്നാം സ്ഥാനം ആ ഗ്രന്ഥത്തിനാണ്. അതിലേറെ പ്രിന്റ് ചെയ്ത ഒരു പുസ്തകം ഉണ്ടാവില്ല. ലോകത്ത് എല്ലാ ഭാഷകളിലേക്കും മുസ്ലിങ്ങളുള്ള ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കൃതിയായിരിക്കും ആ റിയാദു സാലിഹീൻ. അതിൽ അദ്ദേഹം ക്രോഡീകരിച്ചിട്ടുള്ളത് ഈ രൂപത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ചത് എന്തിനാണ്? വയുഅല്ലിമുഹുമുൽ കിതാബ വയുസക്കീഹിം, നമ്മൾക്ക് വേദഗ്രന്ഥം പഠിപ്പിക്കാനും വയുസക്കീഹിം, അവരെ സംസ്കരിക്കാനും വേണ്ടിയാണ്. മനുഷ്യന്മാരിൽ നിന്നുള്ള എല്ലാ തിന്മകളിൽ നിന്നും അവരെ സംസ്കരിച്ച് ശുദ്ധവാന്മാരായിത്തീരാൻ വേണ്ടിയാണ്. ആ പ്രക്രിയയാണ് ഇമാം നവവി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ പ്രധാനമായും ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് റിയാദു സാലിഹീൻ അങ്ങനെ അതിന് പ്രസിദ്ധി ലഭിക്കുകയും അതിൽ അദ്ദേഹം ആ രൂപത്തിലുള്ള പിന്നെ ഫളായിലുകളും പിന്നെ സുഹുദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ക്രോഡീകരിച്ചിട്ടുള്ളത്. ഇത് അദ്ദേഹം ഇവിടെയും ആ രൂപത്തിൽ തന്നെ സ്വീകരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ശൈലി. ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം തിർമിദിയും മറ്റുമൊക്കെയാണ്. റിപ്പോർട്ട് ചെയ്യുന്നത് അബൂദർ ജുന്ദബ് ഇബ്നു ജുനാദ, അതാരാണ്? അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ പേര് ജുന്ദബ് ഇബ്നു ജുനാദ എന്നാണ്. ജുനാദയുടെ മകൻ ജുന്ദബ്. പക്ഷേ അദ്ദേഹം ആ പേരിലല്ല പ്രസിദ്ധമായിട്ടുള്ളത്, അബൂദർ അൽ ഗിഫാരി എന്നാണ്. മക്കയുടെയും മദീനയുടെയും അടുത്തുള്ള ഈ ഹിജാസിൽ തന്നെ പെട്ട ഗിഫാർ ഗോത്രക്കാരിലാണ് അദ്ദേഹം ജനിച്ചത്. ഇസ്ലാമിലെ ആദ്യകാല മുസ്ലിങ്ങളിൽപ്പെട്ട മഹാനാണ് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിമാകുന്ന സമയത്ത് മക്കയിൽ ഇസ്ലാം പ്രസിദ്ധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രഹസ്യമായി മക്കയിൽ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് അദ്ദേഹം വന്ന് മുസ്ലിമാവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വരുന്നത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തബൂക്ക് യുദ്ധത്തിന് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെയാണ്. അതിനിടയ്ക്കുള്ള ചരിത്രം അദ്ദേഹത്തിന് നമുക്ക് വായിക്കാൻ പറ്റില്ല. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ സമുദായത്തെയും കൂട്ടി മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. വലിയൊരു ഉമ്മത്തിനായിട്ടാണ്. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്, അതേപോലെ തന്നെ രണ്ട് സഹായിമാരാണ്, വാബു അബ്ദുറഹ്മാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം തഅവുനു അംവാസിൽ ഷഹീദായ സഹാബിയാണ്. ഷാമിലേക്ക് പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നതിൻ്റെ തലേ വർഷം യമനിലേക്ക് പറഞ്ഞയച്ചു. അവിടെയുള്ള സക്കാത്ത് കളക്ട് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹം പണ്ഡിതനായതുകൊണ്ടാണ് അദ്ദേഹത്തിനെ തന്നെ നിയോഗിച്ചത്. ഉപദേശമൊക്കെ നൽകി എന്നിട്ട് പറഞ്ഞിരുന്നു, മുആദ് ഇനി നീ തിരിച്ചു വരുമ്പോൾ എന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം എന്നുള്ള അവസാന ഉപദേശം ഒക്കെ നൽകിയാണ് അദ്ദേഹത്തിന് യാത്ര അയച്ചത്. അവിടെ നിന്ന് അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് സിറിയയിലേക്ക് പോയതാണ്, യുദ്ധത്തിൽ യർമൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞു. അതിനുശേഷം ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് തഅവുനു അംവാസിൽ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. അങ്ങനെയുള്ള രണ്ട് മഹാന്മാരായ സഹാബിമാരും റിപ്പോർട്ട് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക നീ എവിടെയായിരുന്നാലും. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസന, നീ തിന്മ ചെയ്താൽ ഉടനെ നന്മ ചെയ്യുക. തംഹുഹ, അള്ളാഹു ആ ചീത്തയെ മായ്ച്ചു കളയും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, നീ ആളുകളോട് ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുക. ഇതാണ് ഉപദേശം. ഇത് ചില റിപ്പോർട്ടുകളിൽ വിശദമായി വന്നിട്ടുള്ളത് അബൂദർ അൽ ഗിഫാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു അദ്ദേഹം യാത്ര പോകുന്നതിന് മുമ്പ് എന്നാണ്. അപ്പോൾ ഒന്നുകിൽ അബൂദർ അൽ ഗിഫാരി മുസ്ലിമായതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയ സമയത്തായിരിക്കാം, അതല്ലെങ്കിൽ മറ്റേതോ ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു ഉപദേശം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തന്നെ നൽകിയ ഉപദേശമായിരുന്നു എന്നാണ് പിന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും മഹത്തരമായ ഉപദേശം എന്താണത്? ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. എന്താ തഖ്‌വ എന്ന് പറഞ്ഞാൽ? തഖ്‌വ ചെയ്യുക എന്നാണല്ലോ എവിടെയായിരുന്നാലും. തഖ്‌വ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത, നമ്മൾക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള വാക്കാണ് സൂക്ഷ്മത. നിസ്കാരം, നോമ്പ്, പിന്നെ ഒരു പേടി എന്നൊക്കെ പൊതുവെ നമ്മൾ വിലയിരുത്താറുള്ളതാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വിശദീകരണം ഉണ്ട് തഖ്‌വക്ക്. അദ്ദേഹം പറഞ്ഞത്, ലൈസ തഖ്‌വല്ലാഹി ബിസിയാമിൻ നഹാർ വലാ ബിഖിയാമിൽ ലൈൽ. തഖ്‌വ, തഖ്‌വ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുക, പകലൊക്കെ നോമ്പ്. വലാ ബിഖിയാമിൽ ലൈൽ, രാത്രി അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുക, ഇതിൻ്റെ പേരല്ല തഖ്‌വ. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയും ചെയ്യുക, അതും അല്ല തഖ്‌വ. വലാക്കിൻ തഖ്‌വല്ലാ, എന്നാൽ യഥാർത്ഥത്തിൽ തഖ്‌വ എന്ന് പറഞ്ഞാൽ തർക്കു മാ ഹറമല്ലാഹു തആല. തഖ്‌വ എന്ന് പറഞ്ഞാൽ ശരിക്ക് തർക്കു മാ ഹറമല്ലാഹു തആല, അള്ളാഹു ഹറാമാക്കിയ സംഗതികളെ ഉപേക്ഷിക്കുന്നതിനാണ് തഖ്‌വ എന്ന് പറയുക. വദാഉ മഫ്തറല്ലാഹ്, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ വെടിയാതെ തഹജ്ജുദ് നിസ്കരിച്ചിട്ടോ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ടോ പ്രയോജനമില്ല എന്നാണ് ഈ പറയുന്നത്. അതേപോലെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഫമൻ റുസിക്ക ബൈദ ദാലിക ഖൈറൻ ഫഹുവ ഖൈറുൽ ലഹു. ഈ രണ്ട് സംഗതികളുണ്ടെങ്കിൽ, ഫർളായ കാര്യങ്ങൾ, നിർബന്ധമായ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നു, ഹറാമായ കാര്യങ്ങൾ മുഴുവൻ വെടിയുന്നു, എന്നിട്ട് പിന്നെ അയാൾ തഹജ്ജുദ് നിസ്കരിക്കുക, സുന്നത്ത് നോമ്പ് പിടിക്കുക, സദഖ ചെയ്യുക, ദൈവത്തെ നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായി. അതൊന്നും ചെയ്യാതെ, ഹറാം ഉപേക്ഷിക്കാതെ, ഫർളായ കാര്യങ്ങൾ ചെയ്യാതെ, അല്ലേ? ജമാഅത്ത് നിസ്കാരം ഫർളാണ്, അത് പിന്നെ അതിൻ്റെ സമയങ്ങളിൽ അത് ചെയ്യാതെ പിന്നെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്താ പ്രയോജനം? പ്രയോജനമില്ലല്ലോ. അപ്പോൾ അതിന് കൃത്യമായ ഒരു മാനദണ്ഡം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. തൽഖ ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വിശദീകരണം ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, അ തഖ്‌വ അൻ തഅമല ബിത്താഅത്തില്ലാഹി അലാ നൂരിൻ മിനല്ലാഹ്. ഏറ്റവും നല്ല വിശദീകരണമാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീ അള്ളാഹുവിനെ അനുസരിക്കലാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ത് വേണം? അള്ളാഹുവിൽ നിന്നുള്ള ഒരു വെളിച്ചം വേണം. അതായത് ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ കാര്യങ്ങളായിരിക്കണം പുണ്യകർമ്മമായി നിങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. തർജു സവാബല്ലാ, എന്തിനു വേണ്ടി? നമ്മളുടെ താല്പര്യം കൊണ്ടല്ല, എനിക്കതൊരു ഒരു ഹോബിയാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യാണ്, അങ്ങനെയല്ല. ചില ആൾക്കാർക്കുണ്ടാവും എന്തെങ്കിലും ഒരു ജോലി, അവർക്കൊരു വലിയ താല്പര്യമായിരിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കർമ്മം ചെയ്യുക, അതല്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അള്ളാഹു പറയാത്ത കാര്യങ്ങൾ ചെയ്താൽ അതിന് വിധേയത്തായി മാറുക ചെയ്യുക. അതേപോലെ വാൻ തത്തുറുക്ക മാസിയത്തല്ലാ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നീ വിട്ടുനിൽക്കുക. അലാ നൂരി മിനല്ലാ, അള്ളാഹു നിഷിദ്ധമാക്കിയതാണ് എന്നറിഞ്ഞുകൊണ്ട്. തഖാഫു ഇഖാബല്ലാ, അള്ളാഹു ശിക്ഷിക്കുമല്ലോ എന്ന ഭയത്താൽ. പല ആളുകളും അള്ളാഹു നിഷിദ്ധമാക്കാത്ത ഹലാലാക്കിയ സംഗതികൾ വിട്ടുനിൽക്കും പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്. അതല്ല തഖ്‌വ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് തഖ്‌വയാണെന്ന് പറയും, വലിയ തഖ്‌വയാണ്, അയാൾക്കത് പറ്റൂല. എന്താ കാരണം? അയാൾ വലിയ മുത്തഖിയാണ്, അള്ളാഹു നിഷിദ്ധാക്കാത്ത ഒരു സംഗതിയാണ് അയാൾ ഉപേക്ഷിച്ചിട്ടുള്ളത്, അതിന് തഖ്‌വ എന്ന് പറയില്ല. അപ്പോൾ സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഇതാണ്, നിഷിദ്ധമായ സംഗതികൾ ഉപേക്ഷിക്കുകയും ഫർളായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് പ്രതിഫലം കാംക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ മുത്തഖിയായി മാറുക. അങ്ങനെ ഉള്ള ആളുകൾ ആയി മാറാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. എവിടെയായിരുന്നാലും യാത്രക്കാരനോടാണല്ലോ പറഞ്ഞത്, അല്ലേ? യാത്ര പോകുമ്പോൾ ചില ആൾക്ക് പിന്നെ തഖ്‌വയൊന്നും വേണ്ട എന്ന് തോന്നിപ്പോവാറുണ്ട്. നമ്മൾ അറിയുന്ന ആളുകളുടെ ചുറ്റുപാടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, നമ്മളെ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ സ്വതന്ത്രരായി എന്ന് തെറ്റിദ്ധരിക്കുന്ന ചില അവിവേകികളുണ്ട്. ഇതാണ് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത വഅതിബി സയ്യഅത്തിൽ ഹസനത തംഹുഹ. നിന്നിൽ നിന്ന് അബദ്ധം സംഭവിച്ചാൽ നീ ഉടനെ നന്മ ചെയ്യുക. മനുഷ്യന്മാരുടെ ഒരു പ്രകൃതമാണത്. അതുകൊണ്ടാണ് പിന്നെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, തെറ്റ് ചെയ്യാത്തവരായ ഒരു സമൂഹം ഇവിടെ ഉണ്ടായാൽ അവരെ മുഴുവൻ അള്ളാഹു നശിപ്പിച്ചിട്ട് തെറ്റ് ചെയ്യുന്ന ഒരാളുകൾ അവിടെ പുനഃസൃഷ്ടിക്കും. എന്നിട്ട് അവർ തെറ്റു ചെയ്യുകയും സുമ്മ ഇസ്തഗ്ഫിറു അല്ലാഹ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതാണ് പ്രധാനം. തെറ്റ് സംഭവിച്ചാൽ ഉടനെ ഇസ്തിഗ്ഫാർ നടത്തുക, അതല്ലാതെ അതിന് പരിഹാരമില്ല. അതാണ് വാത്തുബി സയ്യിഅത്തൽ ഹസനത തംഹുഹ. നീ തിന്മ സംഭവിച്ചാൽ ഉടനെ നല്ല കാര്യങ്ങൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബിൻ്റെ അടുത്ത് നിന്ന് ഒരു അബദ്ധം സംഭവിച്ചു. അദ്ദേഹം ഒരു വഴിയിലൂടെ നടന്നു, തിരിച്ചു വരുന്നത് ഒരു സ്ത്രീയാണ്. അയാൾക്ക് അദ്ദേഹത്തിൻ്റെ പിന്നെ ആരും കാണാനില്ല, അദ്ദേഹം കയ്യൂക്കുള്ളവനാണ്, അപ്പുറത്തുള്ള സ്ത്രീയാണല്ലോ. ആ സ്ത്രീയെ അയാൾ പിന്നെ കയ്യേറ്റം ചെയ്തു. പക്ഷെ അദ്ദേഹം വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. അദ്ദേഹത്തിന് അതിൽ തന്നെ പശ്ചാത്താപം തോന്നുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഓടി വരികയും ചെയ്തു. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസാണ്. ഓടി വന്നിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ പേരിൽ ഹദ്ദ് നടപ്പാക്കൂ, ഞാൻ എന്റെ അടുത്ത് ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഹദ്ദ് നടപ്പാക്കേണ്ട കാര്യങ്ങളൊന്നും ഇയാൾ ചെയ്തിട്ടില്ല. അദ്ദേഹം ആ സ്ത്രീയെ പിന്നെ കൈകൊണ്ട് സ്പർശിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിന്നെ അയാൾക്ക് പ്രതിഫലമായിട്ട് അദ്ദേഹത്തിനോടൊന്നും പ്രതിയോജിക്കുന്നില്ല. വിവരദാനുക്കളുടെ സദസ്സിലാണ് ഈ സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അയാൾ അല്പനേരം നിന്നു, എന്നിട്ട് അദ്ദേഹം പിരിഞ്ഞുപോയി. ആ സമയമാകുമ്പോഴേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്ത് ഹൂദിലെ 114-ാമത്തെ വചനവുമായി പിന്നെ ഇറങ്ങി. വഖിമിസ് സ്വലാത്ത തറഫൈ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുനസ് സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ. നിങ്ങൾ പിന്നെ നമസ്കരിക്കുക രാത്രിയുടെയും പകലിലും ഒക്കെ. അതൊക്കെ ഏത് സന്ദർഭങ്ങളിലാണെന്നുള്ളത് അതായത് അതിൻ്റെ സ്ഥലങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പറയുന്നതിലെ പ്രധാന കാര്യം, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുനസ് സയ്യിആത്ത്, തെറ്റുകളെ പോക്കിക്കളയുന്നതാണ് നന്മകൾ. ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, ഉത്ബുദ്ധരാവേണ്ട ആളുകൾക്കുള്ള ഒരു ഉപദേശമാണിത് എന്ന് പറഞ്ഞ വചനം അവതരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എവിടെ പോയി ആ വന്ന പയ്യൻ ചെറുപ്പക്കാരൻ? അയാളെ വിളിച്ചുകൊണ്ടുവരപ്പെട്ടു. ഈ സൂക്തം അയാൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. ഉടനെ അയാൾ ചോദിച്ചു, അലി ഹാദാ ഖാസ്സ, അള്ളാഹുവിന്റെ റസൂലെ, ഇത് എനിക്ക് മാത്രമാണോ? തെറ്റ് ചെയ്താൽ ഇതിപ്പോ മാത്രം എനിക്ക് മാത്രമുള്ള സംഗതിയാണോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ബല്ലിൻ നാസി കാഫ, ഇത് മുഴുവൻ മനുഷ്യന്മാർക്കുള്ളതാണ്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിൽ നിന്ന് ആർക്കെങ്കിലും ഒരബദ്ധം സംഭവിച്ചാൽ ഉടനെ അവർ തൗബ ചെയ്യുകയും പശ്ചാത്തപിക്കുകയും ചെയ്യട്ടെ, എന്നിട്ട് നന്മ ചെയ്യട്ടെ, തൗബയോടൊപ്പം പിന്നീട് നന്മ ചെയ്യുക. അങ്ങനെ ചെയ്താൽ തംഹുഹ, അത് ആ തെറ്റുകളെ ഈ നന്മകൾ വായിച്ചു കളയും. അപ്പൊ ഇത് കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ചെയ്യാം, എന്നിട്ട് പിന്നെ കുറച്ച് സദക്ക കൊടുക്കാം എന്നല്ല പറയുന്നത്. അബദ്ധവശാൽ സംഭവിച്ചു പോയാൽ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ്. നന്മകൾ വർദ്ധിപ്പിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ, ജനങ്ങളോട് നല്ല രൂപത്തിൽ ഇടപാട്, പിന്നെ ജനങ്ങളോട് നല്ല രൂപത്തിൽ ഇടപഴകുക. ഇതൊക്കെ മുമ്പ് ഹദീസുകളിൽ വളരെ വിശദമായി നമ്മൾ പറഞ്ഞതാണ്. ജനങ്ങളോട് നല്ല രൂപത്തിൽ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ താനുമായി ബന്ധപ്പെടാത്ത വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുക. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. തന്നെപ്പോലെ തൻ്റെ കൂട്ടുകാരനും ഖൈറ് വിചാരിക്കുക. ഇതൊക്കെയാണ് നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ജനങ്ങളോട് ഇടപഴകുമ്പോൾ എങ്ങനെയാണോ എന്നോട് ജനങ്ങൾ ഇടപഴകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ രൂപത്തിൽ തിരിച്ചും അവരോട് പെരുമാറുക, അതാണ് അതിൻ്റെ ഏറ്റവും പിന്നെ വലിയ മാനദണ്ഡം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഗിഫാരിക്ക് നൽകിയ മഹത്തായ ഉപദേശം. നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക, തെറ്റ് സംഭവിച്ചാൽ നന്മ ചെയ്യുക, ജനങ്ങളോട് നല്ല രൂപത്തിൽ ഇടപഴകുക. ഇമാം തിർമിദിയാണ് ഈ ഹദീസ് അദ്ദേഹത്തിൻ്റെ ജാമിയയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക് നൽകുമാറാവട്ടെ. വാഹിറ ദേവാന അലി അഹമ്മദുല്ലാ റബുലാലമീൻ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി.